ഈ പാദത്തിന് ഉപാസനകളെ കുറിച്ചാണ് പ്രധാനമായി പറയുന്നതെങ്കിലും ഇവിടുത്തെ വിഷയം അദ്വൈതമാണ്, ഉപാസനയല്ല. അതുകൊണ്ടാണ് നമ്മൾ അദ്വൈതത്തെ സംബന്ധിച്ച ചില കാര്യങ്ങളോട് ഇവിടെ പറഞ്ഞത്. അതിവിടെ ഭാഷയത്തിലുള്ളതല്ല, ഉപനിഷത് ഭാഷയത്തിലുള്ളത്. അദ്വൈതം കുറച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളവർ ആംഗലഭാഷ്യം, അവർക്കേ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാകത്തുള്ളൂ, എന്താണ് അതിൻ്റെ വിശേഷത എന്ന്. അല്ലാത്തവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഒന്ന്, അത് ജനറലായ കാര്യം. മൂന്ന് ഭാഷ്യകാരൻ പറഞ്ഞ മൂന്ന് വിശേഷതകൾ ഇവിടെ എന്ന് വെച്ചാൽ, അദ്വൈതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള മൂന്ന് കാര്യങ്ങൾ. അതൊക്കെ മാർഗം അറിയാൻ വയ്യാത്ത ഏത് പൊട്ടനോട് ചോദിച്ചാലും പറഞ്ഞു. ഇന്നലെ പ്രധാനമായി ചർച്ച ചെയ്ത മൂന്ന് കാര്യം, ഒന്നത് വാക്യാർത്ഥ ജ്ഞാന സമകാല ഏവ എന്താ, അതായത് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലെന്താ പ്രാധാന്യം? അടുത്ത് എന്താ പറഞ്ഞത്? വിദ്യ, വിദ്യാനാശം, വിദ്യാനാശം, പരമാത്മപ്രാപ്തി, അത് മറ്റൊന്ന്. ഇതൊക്കെ വളരെ നമ്മൾ ഉപനിഷത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. പരമാത്മപ്രാപ്തി എന്ന് പറയുന്നത് ദ്വൈതങ്ങളിലും മറ്റും ദ്വൈതശാസ്ത്രത്തിനും മറ്റും പറയും പോലെയല്ല. ഇവിടെ അത് അവിദ്യാനാശം, അത് തന്നെ അതിൻ്റെ ഒരു വ്യാഖ്യാനം. അങ്ങനെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് അദ്വൈതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പരമാത്മപ്രാപ്തി അവിദ്യാനാശമാണ്. പാതിപ്പിട ഉറപ്പിച്ച് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഇപ്പൊ പറയാം പ്രഭാഷണം, അങ്ങനെ പലയിടത്തും കേൾക്കാൻ പറ്റും. പക്ഷെ അതിന് എവിടെയാ പ്രമാണം എന്ന് ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ ഒരു ചർച്ച ആവശ്യമായി വരുമ്പോൾ ഭാഷ്യകാരൻ എവിടെ പറഞ്ഞിരിക്കുന്നു അവിദ്യാനാശമാണ്. കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എതിർക്കാൻ തോന്നുന്ന ഒരു കാര്യമാണ്, അവിദ്യാനാശമാണ് ഈശ്വരപ്രാപ്തി. അത് ഭാഷ്യ പ്രമാണം ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നു. അദ്വൈതം എന്ന് പറയുമ്പോൾ ഭാഷ്യപ്രമാണത്തിനനുസരിച്ച് പറയണം, നമ്മൾ മനസ്സിലാക്കി പറയുകയും ചെയ്യണം. എന്നാലേ അതൊരു ചർച്ചയ്ക്ക് വിഷയമാകും. അതൊന്ന്. മറ്റൊന്ന് പറയുന്നു, അവിദ്യ നാശം പരമാത്മപ്രാപ്തി എന്ന് പറയുന്നത് ഒന്ന്. പിന്നെ മറ്റൊന്ന് ഇതാണ്, എന്താണ് വാക്യാർത്ഥജ്ഞാന സമകാലം, ആ കാലത്തിൽ തന്നെ പരിവസിതോ ഭവതി, എല്ലാം അവസാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഭാഷകാരൻ അവസാനിക്കുന്നു എന്ന് പ്രധാനമായും പറയുന്നത്? കർമ്മം, കർമ്മകാണ്ട അവിടെ അവസാനിച്ചു. അത് അതില് പ്രാധാന്യം ഈ വാക്യാർത്ഥ ജ്ഞാനം എന്ന് പറഞ്ഞാണ്. തത്വമസി തുടങ്ങിയോ വാക്യാർത്ഥ ജ്ഞാനം, അതിനാണ് പ്രാധാന്യം. അപ്പൊ ബ്രഹ്മജ്ഞാനം ആത്മജ്ഞാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ സാധാരണ വരുന്ന പൊട്ടി വീഴുന്ന ഒരു സാധനം അതൊന്നുമല്ല ഭാഷകാരൻ പറയുന്നു. വെളിപാടുമല്ല അത്, ഭാഷകാരന്റെ അഭിപ്രായമാണ്, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കും. എന്റെ അഭിപ്രായമല്ല അത്. എവിടെയാണോ അതിന് പ്രമാണം വരുന്നത്, ആ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു തന്നെയാണ്. അത് വാക്യാർത്ഥം ഞാൻ സമകാലം തന്നെ, അത് കർമ്മവുമായിട്ടുള്ള വ്യത്യാസം പറയാൻ വേണ്ടി പറഞ്ഞതാണ്. കർമ്മത്തിൽ വാക്യാർത്ഥം ഞാൻ ഉണ്ടാകുന്നു, പിന്നെ അനിഷ്ഠേയമായ അഗ്നിഹോത്രാദികൾ വേറെയുണ്ട്. ഇത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. നാളെ ഞാൻ ഇത് ചോദിക്കുമ്പോൾ വീണ്ടും അധോമുഖന്മാരായി ഇരിക്കരുത്. അതുകൊണ്ടാണ് ഏത് സമയവും ഇതിനെക്കുറിച്ചുള്ള ചോദ്യം വരും, ഇപ്പോൾ തയ്യാറായിരിക്കും. മൂന്നാമത്തെ കാര്യം പറഞ്ഞെന്താണ്? അപ്രാവിദ്യ അധ്യയനം ചെയ്തവർക്ക് അത് പ്രധാന ഒരു കാര്യമില്ല, പൊതുവെ പറയുന്നത്. ഇവിടെ പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞു. ആ അത് തന്നെ. എന്താണ്? കേവല ശബ്ദപ്രകാശിത ജ്ഞാനമാത്ര നിഷ്ഠ, അത് മറ്റൊരു കാര്യം. കേവല ശബ്ദപ്രകാശിത ജ്ഞാനമാത്ര നിഷ്ഠ എന്നാണ് അവിടെ ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞ. എന്താണ് അത്? കേവല ശബ്ദപ്രകാശിതമാണ് ജ്ഞാനം എന്ന് പറയുന്നു. ഇതും ഭാഷ്യകാരന്റെ ഇതാണ്. അപ്പൊ ഇതൊക്കെ പിൽക്കാലത്ത് അദ്വൈതം വ്യാഖ്യാനിച്ച് എവിടെയെല്ലാം പോയി എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അദ്വൈതത്തിലെ ബാക്കി പ്രകരണങ്ങളൊക്കെ പഠിച്ചു പോകും, അതിനെക്കുറിച്ചൊക്കെ വിചാരം ചെയ്യണം. പിന്നെ പ്രചരിക്കുന്ന അദ്വൈതത്തിൽ എന്താണ്? ഇവിടെ അതല്ല പറയുന്നത്. ഭാഷകാരന്റെ നിലപാട് ഇതാണ്, വ്യക്തമാണ്. കേവല ശബ്ദപ്രകാശിത ജ്ഞാനമാത്ര നിഷ്ഠ, അല്ല വേറൊന്നുമില്ല, അതിനപ്പുറമൊന്നുമില്ല. അപ്പൊ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? കേവല ശബ്ദപ്രകാശിതമാണ്. ശബ്ദം എന്താണ് നമുക്കറിയാം, തത്വമസി തുടങ്ങിയ വാക്യങ്ങളാണ് ശബ്ദം. അത് കേവലമായ ശബ്ദം പ്രകാശിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ ആ ശബ്ദത്തിൽ നിന്ന് ബോധിക്കുന്ന. അവിടെ മറ്റൊന്നിൻ്റെയും കേവലം എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാത്തിനെയും നിഷേധിക്കുകയാണ്. അത് കേവല ശബ്ദം എന്ന് എന്തിനു പറയണം? ആ അപ്പൊ ജ്ഞാനം എന്ന് പറയുന്നത് മറ്റ് പ്രമാണങ്ങൾ കൂടി സാധ്യമാകും, പ്രത്യക്ഷത്തിലൂടെ ഞാൻ സത്യമാണ്. പ്രത്യക്ഷ പ്രമാണത്തിലൂടെ, അനുമാനത്തിലൂടെ, ഉപമാനത്തിലൂടെ, അല്ലെങ്കിൽ അർത്ഥാപത്തി എന്നോ അനുപലബ്ധി എന്നോ, ഇങ്ങനെ പല പ്രമാണങ്ങൾ ഉണ്ട്. അപ്പോൾ അതിനെയൊന്നും ഭാഷകാരൻ അംഗീകരിക്കുന്നില്ല. അത് കേവലമായ ശബ്ദത്തിലൂടെ ബോധിക്കുന്നതാണ് ആ ജ്ഞാനം. അത് പ്രത്യക്ഷ പ്രമാണത്തിലൂടെ ഉണ്ടാകുന്നതല്ല, ശബ്ദപ്രമാണത്തിലൂടെയാണ്. അതിൻ്റെയും വ്യത്യാസം മനസ്സിലാകും. നമുക്ക് ശ്രവണ ഇന്ദ്രിയത്തെ പ്രത്യക്ഷ പ്രമാണമെന്ന് പറയാം. അല്ലേ, തർക്കത്തിൽ പഠിച്ചിട്ടില്ലേ? എന്താണ്, എന്തിനാണ് പ്രത്യക്ഷ പ്രമാണം എന്ന് പറയുന്നത്? തസ്മാദ് ഇന്ദ്രിയം പ്രത്യക്ഷ പ്രമാണം. പഠിച്ചിട്ടുള്ളവർക്ക് ശ്രവണേന്ദ്രിയം പ്രത്യക്ഷ പ്രമാണം എന്ന് പറഞ്ഞാൽ മനസ്സിലാകും. പക്ഷെ അദ്വൈതികൾ പ്രക്രിയാ ഗ്രന്ഥങ്ങളിലൊക്കെ അതിനങ്ങനെ സ്വീകരിക്കുന്നില്ല. വേദാന്ത പരിഭാഷയിലും മറ്റുമൊക്കെ അവർ കുറച്ച് വ്യത്യാസപ്പെടുത്തുന്നുണ്ട്. അതങ്ങനെ ആയിക്കഴിഞ്ഞാൽ തന്നെയും ഇവിടെ അങ്ങനെ ഒരു പ്രമാണജന്യമല്ല. പക്ഷെ ശബ്ദത്തിൽ നിന്നാണ് ബോധമുണ്ടായത്, എന്നാലും അത് പ്രമാണജന്യമല്ല. മറിച്ചോ, ശബ്ദപ്രമാണജന്യമാണ്, പ്രത്യക്ഷ പ്രമാണജന്യമല്ല. അവിടെയാണ് നമ്മൾ വിശേഷിച്ച് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പറഞ്ഞ് ശബ്ദം പ്രകാശിത ശബ്ദേന, കേവല ശബ്ദേന പ്രകാശിതം എന്ന് പറഞ്ഞാൽ ശബ്ദശ്രവണം കൊണ്ട് ബോധിച്ചു. അതുകൊണ്ടാണ് പറയുന്നത് കേവല ശബ്ദപ്രകാശിതം. അങ്ങനെയുള്ള കേവല ശബ്ദപ്രകാശിത ആ ജ്ഞാനം മാത്രനിഷ്ഠ എന്ന് പറയുമ്പോൾ എന്തിനെ ഒഴിവാക്കുന്നത്? കർമ്മത്തെ. അവിടെ പിന്നെ ഒരു തരത്തിലും ഭാഷകാരൻ കർമ്മത്തെ സ്വീകരിക്കാൻ തയ്യാറല്ല. പിന്നെ എൻ്റെ വിശദാംശങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ചിലയിടത്തൊക്കെ കർമ്മം വരുന്നുണ്ടെങ്കിൽ അതിന് സമാധാനം പറയുന്നുണ്ട്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണമെങ്കിൽ ഇത് കുറച്ച് ഈ വിഷയത്തെക്കുറിച്ച് കേട്ടവർക്കേ അത് മനസ്സിലാവും, അതുപോലെ ചിന്തിച്ചവർക്കേ മനസ്സിലാവും. അല്ലാത്തവർക്ക് ഇതിൻ്റെ ഒന്നും വ്യത്യാസങ്ങൾ മനസ്സിലാകത്തില്ല. അപ്പോൾ ശബ്ദപ്രമാണം പ്രത്യക്ഷ പ്രമാണം എന്നൊക്കെ പറയുമ്പോൾ എന്താ വ്യത്യാസം എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായി മനസ്സിലാകണമെങ്കിൽ മറ്റ് ശാസ്ത്രങ്ങളിൽ എങ്ങനെയാണ് അതൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലായാൽ സംഗതി എളുപ്പം പിടികിട്ടും. ഇല്ലെങ്കിൽ ശ്രവണ ഇന്ദ്രിയജന്യമായ ഞാനും ശബ്ദപ്രമാണജന്യമായ ഞാനും തമ്മിലുള്ള വ്യത്യാസം പോലും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതാണ് മറ്റ് ശാസ്ത്രങ്ങളുടെ ആവശ്യമുണ്ടെന്ന് പറയുന്നു. അവർക്കേത് മനസ്സിലാകും, അല്ലാത്തവർക്ക് കേട്ടിരുന്ന് തല കൊടുക്കാനേ പറ്റും. അപ്പോൾ അത് ജ്ഞാനത്തിൻ്റെ സവിശേഷതയായി. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് വരുന്നത് ഗുരു അഭിഗമനം, വൈരാഗ്യം എന്നൊക്കെ പറയുന്നത് എന്തിനു വേണ്ടി? അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത്? ഈ പറയുന്ന വാക്യാർത്ഥ ജ്ഞാനത്തിന് വേണ്ടി, അതിന് വേണ്ടിയിട്ടാണ് അതൊക്കെ പറയുന്നത്. അതൊക്കെ അതിൻ്റെ സഹകാരികളാണ്, അതൊന്നും പ്രമാണമല്ല. പ്രമാണം എന്ന് പറയുന്നത് ഭാഷകാരനെ സംബന്ധിച്ചിടത്തോളം കേവലം വാക്യമാണ്. ഈ പറയുന്ന തത്വമസി അല്ലെങ്കിൽ അതുപോലെയുള്ള വാക്യങ്ങൾ ഗുരു ഉച്ചരിക്കുന്നത് കൊണ്ട് ഗുരുവിൻ്റെ വാക്യം പ്രമാണം. അതാണ് ഭാഷകാരൻ്റെ നിലപാട്. എന്തായാലും അതൊരു ഗുരു ഉച്ചരിച്ച് ഒരു ശിഷ്യന് കേൾക്കാൻ പറ്റും, കേൾക്കാൻ കഴിയത്തില്ല. അപ്പോൾ ആ വാക്യം പ്രമാണം. അപ്പോൾ ഗുരു പ്രമാണമാകുന്നത് എങ്ങനെ? ഗുരു പോലും പ്രമാണമാവുന്നത് ഈ വാക്യത്തെ ഉപദേശിക്കുന്നതുകൊണ്ടാണ്. സാർ, നമ്മൾ ഗുരു പ്രമാണമാണെന്ന് പറയും. ഗുരു എന്ന് പറയുന്ന പ്രത്യക്ഷ അനുമാന ഉപമാനാദി ഏത് പ്രമാണത്തിലാണ് ഗുരു പെടുന്നത്? ഗുരു ശബ്ദമാണ്. ആപ്തൻ പ്രമാണം എന്ന് പറഞ്ഞോ? ആപ്തവാക്യമാണ് പ്രമാണം. ആപ്തനെയല്ല പ്രമാണം എന്ന് പറയുന്നു. ശബ്ദപ്രമാണം എന്ന് പറയുന്നത് വ്യക്തിയല്ല, പിന്നെയോ വാക്യമാണ്. ആ വാക്യം അത് ശ്രുതിവാക്യമാണ്. ഭക്ഷ്യകാരന്റെ അഭിപ്രായത്തിൽ ഗുരു ഉച്ചരിക്കുമ്പോൾ നമ്മളത് പറയും ഗുരു ഉപദേശമാണ്. അവിടെ ഈ പ്രാമാണ്യം വരുന്നത് ആ ശബ്ദത്തിനാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ശബ്ദം മതിയല്ലോ, എന്തിനാ പിന്നെ ഗുരുവിനെ സമീപിക്കാൻ പറയുന്നത്? ഗുരുവിന്റെ ആവശ്യം എന്താ? ശബ്ദം പോരെ. ആപ്തനോ ഇവിടെ ഗുരുവിനെ പ്രാപിക്കാൻ എന്തിനു പറയുന്നു? ശബ്ദമല്ലേ പ്രമാണം, അതിനല്ലേ ജ്ഞാനം ഉണ്ടാവും. പക്ഷേ അതെന്ന് പറഞ്ഞ വാക്യാർത്ഥം ജ്ഞാനം, അർത്ഥജ്ഞാനത്തിന് ഗുരുവിനെ സമീപിച്ചേ പറ്റും. ശബ്ദത്തിൽ നിന്നൊരാൾക്ക് ബോധമുണ്ടാകുന്ന അർത്ഥത്തെക്കുറിച്ചുള്ള ബോധമാണ്. അപ്പൊ അതിന് ശബ്ദവിത്പത്തി ആവശ്യമാണ്. അപ്പോൾ അത് ഗുരു നിന്നേ കിട്ടും. അല്ല, ഇവിടെ ഈ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മാജിക്കല്ല. ഗുരു ഇങ്ങനെ പറയുന്നു, അവനങ്ങ് കത്തുന്നു. അങ്ങനെ കത്തുന്ന സാധനമല്ല. അവിടെ ഗുരുവിനെ സമീപിക്കുന്നത്, അവന് മുമ്പും ഗുരു ഉണ്ടായിരുന്നു. ആര്? വേദ അധ്യയനം ചെയ്യിച്ച ആചാര്യനുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗുരു ഉണ്ടായിട്ട് അവനും ബോധം ഉണ്ടായില്ല. അതുകൊണ്ടാണ് പറയുന്നത് രണ്ടാമതൊരു ഗുരുവിനെ സമീപിക്കുക. ആ ഗുരു എന്ന് പറയുന്നത് എങ്ങനെയാണ്? വ്യുത്പന്നനായ ഗുരുവാണ്. അതാണ് ഉപദേശിക്കുന്നത്. ഈ ബോധത്തോടുകൂടി ഉപദേശിക്കുന്നു. അപ്പം അങ്ങനെ ഉപദേശിക്കുമ്പോൾ ആ ശിഷ്യനും വ്യുത്പന്നനാണെങ്കിൽ അവന് എളുപ്പം ഗ്രഹിക്കാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ അവന് വേണ്ട വ്യുത്പത്തി ഉണ്ടാക്കി കൊടുക്കണം ഗുരു. അതിനു വേണ്ടിയിട്ടാണ് ഭാഷ്യകാലിൽ ഭാഷ്യമൊക്കെ രചിച്ചത്, ശിഷ്യ വ്യുത്പത്യർത്ഥം. ഒരു വാക്യത്തിൽ നിന്ന് ഒരാൾക്ക് ബോധമുണ്ടാകുന്നതിന് എന്തൊക്കെ ആവശ്യമുണ്ടോ, മനനത്തിന് ഉപയോഗിയായിട്ട് എന്തൊക്കെ ആവശ്യമുണ്ടോ, അതെല്ലാം വ്യുത്പത്തിയുടെ ഭാഗമായിട്ട് വരും. പദപദാർത്ഥ വ്യുത്പത്തി എന്ന് പറയുന്നത്. അപ്പോൾ അത് അതാണ് മനനം എന്ന് പറയുന്നത്, അതിൻ്റെ ഭാഗമാണ്. വ്യുത്പത്തിക്ക് പല അർത്ഥമുണ്ട്. ഇവിടെ അതാണ് അർത്ഥം. അപ്പോൾ വിശദീകരിച്ചു കൊടുക്കുന്നു അവന് ഇങ്ങനെയാണ്. ഇനി ഒരാൾക്ക് അവൻ വ്യുത്പന്നനാണ് ഇത് കേൾക്കുമ്പോൾ, അവന് തത്വമസി എന്ന് കേൾക്കുമ്പോൾ ഒരർത്ഥബോധം ഉണ്ടായാൽ പോലും പിന്നീട് വരുന്ന സംശയങ്ങളെയും വിപരീതങ്ങളെയൊന്നും തടയാൻ പറ്റത്തില്ല, അത് സ്വാഭാവികമായിട്ടും വരും. അപ്പം അതെല്ലാം പരിഹരിക്കത്തക്ക രീതിയിൽ അവൻ ഉപദേശിച്ചു കൊടുക്കുന്നു. ഇനിയാണ് ഭാഷ്യകാലം പറയുന്ന സമ്പ്രദായം എന്ന് പറയുന്നതാണ്. അതാണ് ഇവിടെ പറയുന്നത് വാക്യാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ശബ്ദമാണ് പ്രമാണം. ഇത് ഇങ്ങനെയുള്ള പല സന്ദർഭങ്ങളിലും ഭാഷകാരൻ ഇങ്ങനെ പറഞ്ഞു പോകും. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഭാഷയുമായിട്ട് കുറേ പരിചയം വന്നാലേ പറ്റും, അല്ലെങ്കിൽ അത് പിടികിട്ടത്തില്ല. പറഞ്ഞിട്ടിട്ട് കാര്യമുണ്ട്. അപ്പോൾ അത് ഇവിടെ ഈ സന്ദർഭത്തിൽ ഇവിടെ പറഞ്ഞ കാര്യങ്ങളല്ല, ഉപനിഷത് ഭാഷയത്തിൽ വന്നതുകൊണ്ട് ഇവിടെ നമ്മളത് ചർച്ച ചെയ്തതാണ്. ഇവിടെയും അദ്വൈത ജ്ഞാനമാണ് വിഷയം, അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വിഷയമാണ് അടുത്ത് പറയുന്നത്. തഥൈവ അന്യത്രാപി വിശേഷ നിരാകരണദ്വാരയാണ് അക്ഷരം പരം ബ്രഹ്മശ്രാവ്യത്തെ. ഈ പറഞ്ഞതുപോലെ തന്നെ പല സ്ഥലത്തും അസ്തൂല അനണു അഹ്രസ്സു എന്നിങ്ങനെ നിഷേധരൂപത്തിൽ ബ്രഹ്മത്തെ പോകുക. സാർ, നമ്മൾ നിഷേധാത്മകം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് മോശമായൊരു കാര്യമാണ്. അയാളുടെ നിലപാട് നിഷേധാത്മകമാണ് എന്ന് പറയുന്നു. അദ്വൈതത്തിൽ അതൊരു പ്രക്രിയയാണ് നിഷേധം. അവൻ നിഷേധിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായൊരു കാര്യമാണ്. അദ്വൈതത്തിൽ നിഷേധം എന്ന് പറയുന്നത് വളരെ നല്ല അർത്ഥത്തിലാണ്. നിഷേധ രൂപത്തിൽ തത്വത്തെ ബോധിപ്പിക്കുന്നു. ഈ നിഷേധത്തെയാണ് നമ്മൾ സാറിന് പറയുന്നത് എന്താണ്? നെഗറ്റീവ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു എനർജി കൂടെ ചേർത്ത് കഴിഞ്ഞാൽ സംഗതി കേമമായി. ഇവിടെ എനർജിയെ കുറിച്ചല്ല പറയുന്നത്, നിഷേധം തന്നെ. നിഷേധ രൂപത്തിൽ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു, അങ്ങനെയും ബോധിക്കാം. ഇതിന്റെ നേരെ വിപരീതമായതിനാണ് നമ്മൾ പറയുന്നത് എന്ത്? നിഷേധത്തിന്റെ വിപരീതത്തിന് വിധി. അത് വിധി എന്ന് പറയുമ്പോൾ അദ്വൈതത്തിന്റെ പ്രകടനത്തിൽ പറയുമ്പോൾ അർത്ഥം വേറെയാണ്. മീമാംസ മീമാംസകർ വിധി എന്ന് പറയുമ്പോൾ അർത്ഥം വേറെ. ഇവിടെ വിധി എന്ന് പറയുന്നതിന് നമ്മൾ സാറിന് പറയുന്നത് പോസിറ്റീവ് എന്ന് പറയും. നിഷേധം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്. രണ്ടും ഇവിടെ തുല്യ പ്രാധാന്യമാണ്. അതാണ് ഇവിടുത്തെ പോസിറ്റീവ് നല്ലതും നെഗറ്റീവ്. അസുഖത്തിന് ഇതിനെക്കുറിച്ചൊന്നും ഒരു ബോധമില്ലാത്തവരടുത്ത് അല്ലെങ്കിൽ മറ്റു പല ബോധങ്ങളും ഉള്ളവരുടെ മുമ്പിൽ പോയി അദ്വൈതം പറയുന്നതിനാണ് ഭയങ്കര തൊലിക്കെട്ടി ആവശ്യം. പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ പറയുന്നതൊന്നും ആൾക്കാർ ധരിക്കുന്ന വേറെ ഒരു രക്ഷയില്ല. പറയുന്നതും ധാരണയായിട്ടൊരു ബന്ധവും വരുന്നില്ല. രണ്ടു വഴിക്ക് പോവുകയാണ്. ഭാഷകാരൻ പറഞ്ഞ പോലെ സമുദ്രം ഗന്ധുകാമസ്യ ഹിമവത് ഗമനം യഥാ കേട്ടിട്ടുണ്ടോ? സമുദ്രത്തെ കാണാൻ വേണ്ടി പോകുന്നവൻ ഹിമാലയത്തിൽ എത്തിച്ചേരുന്ന പോലെ ഉള്ളൊരവസ്ഥയാണ്. പിന്നെ തലയിലെഴുത്തെന്ന് പറഞ്ഞ് സമാധാനിക്കുന്നു, വേറെ ഒരു വഴിയില്ല. അപ്പോൾ ഇവിടെ ആ നിഷേധത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണ്. നിഷേധം എന്ന് പറയുന്നത് അങ്ങനെ തള്ളിക്കളയേണ്ട കാര്യമില്ല. നിഷേധത്തിലൂടെയും ശ്രുതി ബോധിപ്പിക്കുകയാണ് അസ്തുവിടം അനണു അഹ്രസ് ദീർഘം എന്ന് പറയുന്നു. അങ്ങനെ ബോധിപ്പിക്കുന്നുണ്ട്, ധാരാളം സ്ഥലത്ത് ബോധിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇത് ബോധിക്കാം, അതിൽ യാതൊരു ദോഷവുമില്ല. നിഷേധം ആണെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. രണ്ടിന് തുല്യ പ്രാധാന്യമാണ്. അല്ല, ഒന്ന് കുറച്ച് ശ്രേഷ്ഠമാണ്. പോസിറ്റീവ് നല്ലതാണ്, നെഗറ്റീവ് മോശമാണ് എന്ന് നമ്മുടെ മനസ്സിലിരിക്കുന്നവരടുത്ത് എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കുന്ന എങ്ങനെ മനസ്സിലാകത്തില്ല. വലിയ പ്രയാസമാണ്. തഥൈവ അന്യത്രാപി വിശേഷ നിരാകരണദ്വാരേണ, വിശേഷ നിരാകരണത്തിലൂടെ അക്ഷരം പരം ബ്രഹ്മശ്രാവ്യതേ, അക്ഷര പരബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു. തത്രച ക്വചിത് കേചിത് അതിരിക്ത വിശേഷ പ്രശസ്തി. ഒരേ കാര്യം ആവർത്തിച്ചിട്ട് ഒന്നുമില്ലല്ലോ. ഇവിടെ പറഞ്ഞു അസ്തൂലം ആനാണ് എന്ന് പറഞ്ഞ് വേറിടത്ത് മറ്റെന്തിനെങ്കിലും ആയിരിക്കും. അശബ്ദം അസ്പർശം എന്നായിരിക്കും നിഷേധിക്കുന്നത്. ഒരിടത്ത് നിഷേധിക്കുന്നതിന് വേറെടുത്ത് നിഷേധിക്കണമെന്നില്ല. പലയിടത്തും പലതരത്തിലാണ് നിഷേധിക്കുന്നത്. അപ്പോൾ ഈ പ്രകടനങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നതിൻ്റെ ഒന്നാ തത്വത്തെ മനസ്സിലാക്കുക എന്നുള്ളത്, മറ്റൊന്ന് ഭാഷ്യകാരൻ ശ്രുതിയെ ആചരിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഭാഷ്യകാരൻ എങ്ങനെ ശ്രുതിയിൽ നിന്ന് ഈ അർത്ഥത്തെ കണ്ടെത്തുന്നു അതും നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. അതിനെന്തെല്ലാം വിദ്യകളാണ് ഉപയോഗിക്കുന്നത്. നേരായ രീതിയിലും കണ്ടെത്തും, വേണ്ടി വന്നാൽ അല്പം വളഞ്ഞ രീതിയിലും കണ്ടെത്തും. ഇതെല്ലാം ചെയ്യും. കാരണം ഭാഷകാരനെ സംബന്ധിച്ചിടത്തോളം തത്വം തന്നെയാണ് പ്രധാനം. തൻ്റെ ഉള്ളിലിരിക്കുന്ന തത്വത്തെ ശ്രുതിയിലൂടെ പ്രകാശിപ്പിക്കുക, ഇതാണ് ഭാഷകാരൻ്റെ ലക്ഷ്യം. അവ ഇത് അത് എങ്ങനെയും സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഈ ശ്രുതി ഭാഷ്യകാരനെ അർത്ഥത്തെ കണ്ടെത്താൻ ശ്രുതി എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ചർച്ച വരുന്നത്. പലയിടത്തും വിഷയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടല്ല. അത് ബ്രഹ്മസൂത്രത്തിലുള്ള ഉപനിഷത്തുകളിലൊന്നുമില്ല. ഉപനിഷത്തുകളിൽ ചർച്ച വരുന്നതൊക്കെ തത്വം, ആ തത്വത്തിന് വരുന്ന പൂർവപക്ഷങ്ങൾ, അതിന് സമാധാനങ്ങൾ, അങ്ങനെ അങ്ങ് പോകും. ബ്രഹ്മസൂത്രത്തിൽ വരുമ്പോൾ അങ്ങനെയല്ല. ചർച്ച മുഴുവൻ ശ്രുതിയെ അധിഷ്ഠാനമാക്കിയിട്ടാണ്. ശ്രുതിയിൽ നിന്ന് എങ്ങനെ അർത്ഥങ്ങൾ വരുന്നു അത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. ശ്രുതിയെ പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നു. പിന്നെ ഇന്ന് അദ്വൈതം പറയുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ശരിയാണ്. നമ്മൾ തത്വത്തെ മനസ്സിലാക്കി ഉപദേശിച്ചാൽ മതി, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. അങ്ങനെ ഒരു പ്രമാണ ചർച്ചയിലേക്ക് ഇപ്പോൾ ഞാൻ പോയാൽ ആർക്കും ഒന്നും പിടികിട്ടത്തില്ല. അത് കുറച്ച് ഗഹനമായി. അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ ഇരുന്ന് പറയുമ്പോൾ പലരും ഉറങ്ങിപ്പോകുന്നു. പ്രമാണം അത് അവരുടെ കുറ്റമല്ല. വേണമെങ്കിൽ എൻ്റെ കുറ്റമെന്ന് പറയാം. കാരണം അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പ്രമാണ ചർച്ച എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതിൻ്റെ ഒരു പശ്ചാത്തലം ഇല്ലാത്ത ഒരാൾ ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോ ആൾക്കാർക്ക് എന്താ വേണ്ടത്? എന്താണ് തത്വം? അതാ വേണ്ടത്. ആ തത്വമാണ് പറയുന്നതെങ്കിൽ പിന്നെ ഗ്രന്ഥത്തെ ആശ്രയിക്കേണ്ട കാര്യമില്ല. ഒരു ഗ്രന്ഥവും വേണ്ട, ഒരു പ്രഭാഷണം, തത്വപ്രഭാഷണം അങ്ങ് നടത്തിയാൽ മതി. പക്ഷേ അത് പ്രാമാണികമാക്കണമെന്ന് പറയുമ്പോഴാണ് ഗ്രന്ഥത്തിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ അത് എവിടെ വേണ്ടി വരുന്നു? ഇവരിങ്ങനെ ഉറക്കം വരുന്ന ആൾക്കാർക്കല്ല അതിൻ്റെ ആവശ്യം വരുന്നു. അത് പ്രമാണത്തെക്കുറിച്ച് ബോധമുള്ളവർ, കുറച്ച് വ്യുത്പന്നരായ ആൾക്കാർ, അവരുടെ മുമ്പിൽ സംസാരിക്കുമ്പോഴാണ് ഇങ്ങനെ പറയേണ്ടത്. ആ പ്രമാണങ്ങളെ എല്ലാം സ്ഥാപിച്ചുകൊണ്ട് അതിന് ചർച്ച ചെയ്യേണ്ടത്, വ്യുത്പന്നരായ ആൾക്കാരുടെ മുമ്പിൽ ചർച്ച ചെയ്യേണ്ട. അങ്ങനെ വ്യുത്പന്നരായ ആൾക്കാരുടെ മുമ്പിൽ ചർച്ച ചെയ്യേണ്ട കാര്യം വ്യുത്പത്തിയില്ലാത്തവരുടെ മുമ്പിൽ ചർച്ച ചെയ്യുന്നതാണ് എൻ്റെ തെറ്റെന്ന് പറഞ്ഞത്. അത് ആൾക്കാർക്ക് ഹിംസാത്മകമായി തോന്നും. അവർ അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പക്ഷെ കാലം ഇങ്ങനെയൊക്കെ പല മാറ്റങ്ങളും വരുത്തുന്നു. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ചർച്ചകൾ വേണ്ടി വരുന്നത്. ഇവിടെ ഭാഷകാരൻ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ബ്രഹ്മസൂത്രം മുഴുവൻ പ്രമാണത്തിന്റെ ബലത്തിൽ എങ്ങനെ തത്വത്തെ മനസ്സിലാക്കണം എന്ന് അവിടെ നിഷേധത്തിന്റെ കാര്യം വന്നു പറയുന്നു. പല ഭാഗങ്ങളും പലതരത്തിലുള്ള നിഷേധങ്ങളുണ്ട്, അതും സ്വീകരിക്കാം. എല്ലായിടത്തും ഒരുപോലെയല്ല. അതാണ് തത്ര ക്വചിത് കേചിത് അതിരിക്ത വിശേഷ അശബ്ദം അസ്പർശം എന്നെല്ലാം പറയുന്നിടത്ത് മറ്റ് ചില വിശേഷങ്ങളെ പ്രതിഷേധതയും നിഷേധിക്കും. അവിടെയും നിഷേധമാണ്. താസാം വിശേഷ പ്രതിഷേധ ബുദ്ധിനാക്കും സർവാസം സർവത്ത പ്രാപ്തിരുത വ്യവസ്ഥയിൽ സംശയേ ശ്രുതി വിഭാഗ വ്യവസ്ഥ പ്രാപ്തവും ഉച്ചത്തെ. അപ്പൊ ഇവിടെ ശ്രുതി എന്ന് പറയുന്നത് വിചാരം ചെയ്യുന്ന ആളിന്റെ മനസ്സിൽ പൂർണ്ണമായ ശ്രുതിയാണ്, അല്ല ഏതെങ്കിലും ഒരു ഭാഗമല്ല. ഒരിടത്ത് ഒന്ന് പറയുമ്പം മറ്റിടത്ത് പറഞ്ഞിരിക്കുന്ന എന്താ, അതും ഇതുമായിട്ട് വിരോധമുണ്ടോ, അതും ഇതുമായിട്ട് യോജിപ്പുണ്ടോ, അങ്ങനെ സാധർമ്മ്യ വൈധർമ്മ്യങ്ങളെ കുറിച്ച് ആണ് ചിന്തിക്കുന്നത്. ഭാഷകാരനെയൊക്കെ പോലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പണിയാണ്, വലിയൊരു അധ്വാനമാണ്. വലിയൊരു അധ്വാനത്തിനോടൊപ്പം നമുക്കെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കതുകൊണ്ടൊരു അതിനൊരു വിശേഷതയും തോന്നത്തില്ല. ഇതൊക്കെ എന്തിനാണെന്നുള്ളൊരു ചോദ്യം അവശേഷിക്കും. അപ്പോൾ ശ്രുതിയെ മൊത്തം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളും വരുന്നത്. ഇവിടെ ഒരു തരത്തിൽ നിഷേധിച്ചു, മറ്റൊടത്ത് വേറൊരു തരത്തിൽ നിഷേധിച്ചു. ഇതെല്ലാം ബ്രഹ്മതത്വത്തെ ഗ്രഹിക്കുന്നിടത്ത് ഈ നിഷേധങ്ങളെല്ലാം ഒരുപോലെ പ്രാപ്തമാകുന്നുണ്ടോ? പ്രത്യേകിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ ഈ വേദം പല ശാഖകൾ പലരും അധ്യയനം ചെയ്തിരുന്നതാണ്. ഭാഷകാരൻ ചതുർവേദവിത്ത്, എല്ലാ വേദങ്ങളും അറിഞ്ഞിരുന്ന ആളായിരുന്നു. ഈ ശാഖകളിൽ ഓരോരുത്തരും എന്താണ്, ഇത് ഞങ്ങളുടെ ശാഖ, ഞങ്ങളുടെ ശാഖയിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് പ്രമാണം, മറ്റവർ പറയും ഞങ്ങളുടെ ശാഖ ഞങ്ങൾക്ക് പ്രമാണം. അപ്പോൾ ഇത് എല്ലാത്തിനെയും എല്ലാവർക്കും പ്രമാണമാക്കാനാണ് ഭാഷകാരൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നതും ഇവിടെ പറഞ്ഞിരിക്കുന്നതും എല്ലാം ഒരാളിന് ബാധകമാണോ, ഒരു തത്വത്തെ ഗ്രഹിക്കുന്നിടത്ത് ബാധകമാണോ എന്നുള്ള തരത്തിലാണ് ഇവിടെ ചിന്തിക്കുന്നത്. അതങ്ങനെ ബാധകമാകും. അതോ ഇതെല്ലാം വേറെ വേറെ വിദ്യകളാണോ പറയുന്നത്? ഈ പലതരത്തിലുള്ള ഉപാസനകൾ പറയുന്നത് പോലെ ബ്രഹ്മവിദ്യയിലും അങ്ങനെ ഭേദമുണ്ടോ? സംശയമില്ല. കാരണം അരൂപം അസ്പർശം എന്ന് പറഞ്ഞത് ഒന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു, അസ്ഥൂലം അനണം എന്ന് പറഞ്ഞിരിക്കുന്നു, വേറൊന്ന് രണ്ട് ഭാഗത്താണ് പറഞ്ഞിരിക്കുന്നു. രണ്ടു കൂട്ടരായിരിക്കും ചിലപ്പം അധ്യയനം ചെയ്യുന്നു. അപ്പോൾ സംശയമുണ്ടാവും, ഇതൊക്കെ ഒരു കാര്യമാണോ പറയുന്നത്? അതുമായിട്ടൊന്നും നമുക്ക് ഒരു പരിചയമില്ലാത്തതുകൊണ്ട് ഇതൊക്കെ അപ്രസക്തമായ വിചാരമൊന്നും നമുക്കും തോന്നും. എന്തോന്ന് വേദം, എന്തോന്ന് ശാഖ, അതാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അങ്ങനെയല്ല ഭാഷകാരൻ ചിന്തിക്കുന്നു. ആണ് താസാം വിശേഷ പ്രതിഷേധ ബുദ്ധി. ആ വിശേഷ പ്രതിഷേധ ബുദ്ധികൾ പലയിടത്തും കിടക്കുന്ന കിം സർവാസ സർവത്വപ്രാപ്തി, ഈ പറയുന്ന ബ്രഹ്മവിദ്യയിൽ ഒരു സ്ഥലത്ത് ഇതെല്ലാം പ്രാപ്തമാകുന്നു. ഈ നിഷേധങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഒരിടത്ത് സ്വീകരിക്കാമോ? ഉത വ്യവസ്ഥ, അതോ ഇതിനെന്തെങ്കിലും വ്യവസ്ഥയുണ്ടോ? ബ്രഹ്മവിദ്യയ്ക്ക് ഇന്ന ശാഖക്കാർക്ക് ഇത്രയും, ഇന്ന ശാഖക്കാർക്ക് ഇത്രയും. അപ്പം നിങ്ങളത് ചിന്തിച്ചാൽ മതി, മറ്റവരും ഇന്ന ചിന്തിച്ചാൽ മതി. അപ്പോൾ അവരവരുടെ ബ്രഹ്മം വേറെയായി, അങ്ങനെ വല്ലതും ഉണ്ടോ? ഇത് സംശയേ, സംശയം വരുമ്പോൾ പറയുന്നു. ശ്രുതി വിഭാഗ വ്യവസ്ഥ പ്രാപ്തു. അപ്പോൾ പറയുന്നു ശ്രുതിക്ക് എന്തായാലും ശാഖാഭേദമുണ്ടല്ലോ, അപ്പോൾ ഇതിനൊക്കെ വ്യവസ്ഥകൾ വേണം. നിങ്ങളുടെ ബ്രഹ്മജ്ഞാനം അസ്ഥൂലാനാണ്, എൻ്റെ ബ്രഹ്മജ്ഞാനം അസ്പർശം, ഇങ്ങനെ വ്യവസ്ഥ വയ്ക്കണം വെച്ചുകൂടെ എന്നാണ്. കാരണം ഉപാസനകളിലെല്ലാം ഭേദം വരുന്ന പോലെ ബ്രഹ്മവിദ്യയിൽ എന്തെങ്കിലും ഭേദം വരുമോ? വിഭാഗ വ്യവസ്ഥ പ്രാപ്തവും ഉച്ചത്തെ. കാരണം അങ്ങനെ ഒരു വ്യവസ്ഥയെക്കുറിച്ച് പറയുന്നത് കർമ്മങ്ങളെ കുറിച്ചും ഉപാസനകളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നിടത്ത് ഇങ്ങനെ പല വ്യവസ്ഥകളും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അക്ഷര വിഷയാസു വിശേഷ പ്രതിഷേധ ബുദ്ധേഹ സർവ സർവത്ര അവരോധവ്യ സാമാന്യ തദ്ഭാവാഭ്യാം. അക്ഷര വിഷയാസ് വിശേഷ പ്രതിഷേധ, അത് പറയുന്നത് ഈ എല്ലാ നിഷേധങ്ങളും ഒരേ ഒരു ബ്രഹ്മത്തെ സംബന്ധിച്ചാണ് വരുന്നത്. അതുകൊണ്ട് ബ്രഹ്മവിദ്യ ഒന്നേ ഉള്ളൂ. ബ്രഹ്മവിദ്യയെ പലതാക്കരുത്, പല ശാഖകളാക്കരുത്. ആ ബ്രഹ്മവിദ്യ ഈ ബ്രഹ്മവിദ്യ അങ്ങനെ ആക്കരുത്. ബ്രഹ്മവിദ്യ ഒന്നായി തന്നെ മനസ്സിലാക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം നിഷേധ മുഖേന ബോധിപ്പിക്കുന്നത് ഒരു പ്രക്രിയ, വിദ്യ മാറുന്നില്ല. വിധി മുഖേന ബോധിപ്പിക്കുന്നത് മറ്റൊരു പ്രക്രിയ, അതൊരു വിചാര രീതി, ഇത്രയേ ഉള്ളൂ. വിദ്യയിൽ വ്യത്യാസമില്ല. ഈ പ്രക്രിയാഭേദത്തെ വിദ്യാഭേദമായിട്ട് സ്വീകരിക്കരുത്. വിദ്യ ഒന്നേ ഉള്ളൂ, അതാണ് പറഞ്ഞു വരുന്നത്. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് മാത്രം, നിഷേധവും വിധിയും. ഈ ഉദാഹരണങ്ങളിലെല്ലാം നിഷേധാത്മകമായ രീതിയിലാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇനി വിധിയെ കുറിച്ച് പറയും ഇവിടെ തന്നെ. ആദ്യം നിഷേധത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഭാഷകാരൻ രണ്ടും പറയും. ഇവിടെ പറയാത്ത കാര്യം പറഞ്ഞത് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാണ്. അക്ഷര വിഷയാസു വിശേഷ പ്രതിഷേധ ബുദ്ധേഹ. ഈ പരമാത്മ തത്വത്തെ സംബന്ധിച്ചുള്ള വിശേഷ നിഷേധ ബുദ്ധി സർവ സർവത്ര അവരോധവ്യ. എവിടെയൊക്കെ നിഷേധം വരുന്നു, ഒരിടത്ത് നിഷേധം വന്നാൽ എല്ലാ നിഷേധവും അവിടെ വരും. ശ്രുതിയുടെ ഏതെല്ലാം ഭാഗത്ത് ഏതെല്ലാം തരത്തിൽ നിഷേധിച്ചിട്ടുള്ളത് അതെല്ലാം അവിടെ വരും. മറ്റടത്ത് വരുമ്പോൾ അവിടെ എല്ലാം വരും. അതാണ് സർവ സർവത്ര അങ്ങനെ സ്വീകരിക്കുന്നു. എന്തുകൊണ്ട്? വിദ്യ ഏകരൂപത്തിലാണ്, ബോധം ഏകരൂപത്തിലാണ് വരേണ്ടത്. സാമാന്യ തദ്ഭാവാഭ്യാസം വിശദീകരിക്കുന്നു. എന്താണ് സമാനോ ഹി സർവത്ര വിശേഷ നിരാകരണ രൂപവും ബ്രഹ്മപ്രതിപാദന പ്രകാര. അത് ഈ നിഷേധത്തിന് എല്ലായിടത്തും ഒരു സമാന സ്വഭാവമുണ്ട്. അസ്തുകുലം, അഹ്രസ്വം, അധൂർവം, അസ്പർശം, അരസം, അഗന്ധം, ഇങ്ങനെ എല്ലാം ആ തത്വത്തിന് വരുന്ന ഗുണങ്ങളെ അല്ലെങ്കിൽ വിശേഷണങ്ങളെ നിഷേധിച്ചിട്ട് തത്വത്തിന്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് വെളിപ്പെടുത്തുകയാണ്. അപ്പൊ ഇതിൻ്റെയൊക്കെ പ്രയോജനം തത്വബോധമാണ്. അതാണ് സമാനോഹി, സമാനമാണ് സർവത്ര എല്ലായിടത്തും. വിശേഷ നിരാകരണ രൂപം ബ്രഹ്മപ്രതിപാദന പ്രകാര. വിശേഷ നിരാകരണ രൂപത്തിലുള്ള ബ്രഹ്മപ്രതിപാദന പ്രകാരങ്ങൾ എല്ലായിടത്തും സമാനമാണ്, തുല്യമാണ്. നിങ്ങൾ ഈ പറയുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കരുത്, ഇതിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കണം. തഥൈവ ച സർവത്ര പ്രതിപാദ്യം ബ്രഹ്മാഭിന്നം പ്രത്യഭിജ്ഞായതെ. എല്ലായിടത്തും എന്താണ് പ്രതിപാദ്യമായിരിക്കുന്ന ബ്രഹ്മം അഭിന്നമാണ്. രണ്ട് ബ്രഹ്മം ഇല്ല ഇവിടെ. അതുകൊണ്ട് എവിടെ നിന്നാലും ശരി നമുക്കൊരു ബോധം തന്നെ ഉണ്ടാവണം. അപ്പൊ ഏത് കാലത്തിൽ പറഞ്ഞാലും ഏത് ദേശത്ത്, പിന്നിപ്പോ നമുക്ക് ശ്രുതിയില്ലല്ലോ, ശ്രുതിയൊക്കെ പോയി. ഇന്ന് നമുക്ക് കാലദേശങ്ങളുടെ ഭേദത്തിലാണ് വരുന്നത്. കാലദേശങ്ങളുടെ ഭേദത്തിൽ എവിടെ തത്വത്തെക്കുറിച്ച് പറഞ്ഞാലും ബോധം ഒന്നു തന്നെയായിരിക്കും. അതാണ് തദേവച ബ്രഹ്മ സർവത്ര പ്രതിപാദ്യം, സർവശ്രുതിയിലും പ്രതിപാദിക്കപ്പെടുന്നത് അഭിന്നം ഒന്നു തന്നെയാണ്, ഭേദമില്ല. തത്ര കിമിത്തി അന്യത്ര കൃതാ ബുദ്ധയോ അന്യത്ര നസ്യു. അപ്പോൾ നിങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് ഒരു ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വേറെ ഭാഗത്ത് ചെല്ലുമ്പോൾ എങ്ങനെയാ നഷ്ടപ്പെട്ടു പോകുന്നു? ഞാൻ കാലദേശങ്ങളുടെ കാര്യം പറഞ്ഞു. ഇന്നലെ നിങ്ങളൊരു കാര്യം ബോധിച്ച് ഇന്ന് വരുമ്പോൾ എങ്ങനെയാ ബോധം നഷ്ടപ്പെട്ടു പോകുന്നു? അതെങ്ങനെ നഷ്ടപ്പെടുന്നു? അതെനിക്ക് മനസ്സിലാകുന്നു. തത്വ ഏകമാണ്, ആ തത്വത്തെക്കുറിച്ചുള്ള ബോധം ഒന്നാണ്. അപ്പം ഇന്നലെ ബോധിച്ച് ഇന്നെങ്ങനെ ഇല്ലാതായി പോകുന്നു? ബുദ്ധി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബോധം നഷ്ടപ്പെടാൻ ഒരു വഴിയില്ല. ബോധ ഏകരൂപമാണ്. അതുകൊണ്ടല്ലേ പലരും ചോദിക്കുന്നത് ഇത് ബോറടിക്കുന്നുണ്ടല്ലോ എന്നും ഒരേ കാര്യം തന്നെ പറയും. ഭാഷകാരനും അത് തന്നെ പറയുന്നു, ഒരു ബോധമാണ്. ബോറടിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുന്നതുകൊണ്ടാണ് ബോറടിക്കുന്നത്. അതല്ല, നമുക്ക് ബോറടിക്കുന്നത് ആവർത്തിച്ച് ആവർത്തിച്ച് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ബോറടിക്കുന്നത്, വിരസമായി പോകുന്നതുകൊണ്ടാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് ഇത്. നഷ്ടപ്പെടാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ബോറടിക്കത്തില്ല. അതുകൊണ്ട് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഭാഷയത്തെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ബോറടിക്കുന്നത് നഷ്ടപ്പെടുന്നുകൊണ്ടാണ്. പിന്നെ എപ്പോഴെങ്കിലും കേൾക്കുമ്പോൾ ഓർമ്മ വരികയാണ്, പണ്ട് കഴിച്ച സാധനമാണല്ലോ, പുതുമയായിട്ടൊന്നുമില്ലല്ലോ, അപ്പോൾ ബോറടിക്കും. അപ്പോൾ ഇതങ്ങനെ നഷ്ടപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. ശ്രുതിയിൽ എല്ലാ ഭാഗത്തു നിന്നും ഒരു ബോധമാണെങ്കിൽ എല്ലാ കാലത്തിലും എല്ലാ ദേശത്തിലും എല്ലാം ഒരാൾക്ക് ഇതിനെ സംബന്ധിച്ചുണ്ടാകേണ്ട ബോധം ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിൽ എങ്ങനെ ബോറടിക്കുന്നു? ഉണ്ടായി നശിക്കുകയും ചെയ്താൽ ബോറടിക്കും, എല്ലാം അങ്ങനെയാണ്. അത് ഇപ്പോ നമ്മുടെ ബുദ്ധി ഉണർന്നിരുന്നു കഴിഞ്ഞാൽ ബോറടിക്കത്തില്ല, ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ബോറടിക്കും, പറ്റത്തില്ല. അപ്പോൾ ബുദ്ധിയുടെ ഉണർവ് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമുക്ക് ബോറടിക്കുന്നത്. ഒരു വിഷയം എങ്ങനെ ആസ്വാദ്യമായിരിക്കുന്നു എന്നല്ലല്ലോ, ആ ആസ്വാദ്യം നമുക്ക് എത്ര മാത്രം നിലനിർത്താൻ പറ്റുമെന്നുള്ളിടത്താണ്. ആസ്വാദ്യത നിലനിന്നാൽ നമുക്കൊരിക്കലും പോരടിക്കത്തില്ല. ആസ്വാദ്യത നഷ്ടപ്പെടുമ്പോൾ ബോറടി തുടങ്ങും. സീരിയൽ കണ്ടുകൊണ്ടേയിരിക്കും, കുറച്ച് സമയം കഴിയുമ്പോൾ ബോറടിക്കും. കാരണം എന്തുകൊണ്ട്? നമ്മുടെ ആസ്വാദ്യം നഷ്ടപ്പെട്ടു പോയി, സീരിയൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ തനിക്ക് അത് ആസ്വദിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ആസ്വാദ്യത നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്, സീരിയൽ ഓടാത്തതുകൊണ്ടല്ല. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് സംഭവം. പക്ഷെ ഞാൻ പറയുന്നത് ഏകമായ ബോധമാണ്. അപ്പോൾ അത് എന്ന് പറയുന്നത് നമ്മുടെ അറിവ് എന്ന് പറയുന്നത് എപ്പോഴും ഒരുവന്റെ ഉണർവാണ്. അപ്പൊ അത് നഷ്ടപ്പെടുകയും ഉദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബോറടി. അല്ല, സ്ഥായിയാണെങ്കിൽ ബോറടിക്കത്തില്ല. സ്ഥിരമായ ആസ്വാദ്യതയിൽ ആർക്കും ഒരിക്കലും ബോറടിക്കത്തില്ല. അതൊരു ലോക നിയമമാണ്. ബോറടിക്കുന്നു വെച്ചാൽ അത് പോയി, ആസ്വാദ്യത നമുക്ക് നഷ്ടപ്പെട്ടത്. ഇതങ്ങനെയുള്ള ഒരു വിഷയമല്ല പറയുന്നു ഭാഷകാർ. എവിടെ ആയാലും എന്തായാലും സാധനം ഒന്ന് തന്നെ, അറിവും ഒന്ന് തന്നെയാണ്. അത് ശാഖകളെ സംബന്ധിച്ച് പറയുകയാണ്, ശ്രുതിയുടെ ഭാഗങ്ങളെ സംബന്ധിച്ച്. കാലദേശങ്ങളെ ചിന്തിച്ചാലും അങ്ങനെ തന്നെയാണ്. അത് ഒരിക്കലും നമ്മൾ ഒരു തരത്തിലുള്ള വൈമനസ്യവും ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട്. ചില ആൾക്കാർ പറയും എന്താണ് ശുഷ്ക വേദാന്തം എന്നൊക്കെ പറയും. അത് എന്താണ് തത്വം എന്നുള്ള ബോധമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. ശുഷ്ക വേദാന്തം എന്നൊക്കെ പറയും, ബോധമില്ലാത്തതുകൊണ്ട്. അപ്പൊ ബോധത്തിൽ അങ്ങനെ ശുഷ്കതയൊന്നുമില്ല, അത് പൂർണമായ ഒരു ഉണർവാണ്. തഥൈവച സർവത്ര പ്രതിപാദ്യ ബ്രഹ്മ ഭിന്ന പ്രതിജ്ഞാതെ തത്ര കിമിതി കിമിതി. ഒരുമിച്ച് അണവീയമാണ്. ഇതിയെ പിരിച്ചെടുത്ത് വേറെടുത്തും ചേർത്ത് കളയരുത്. അന്യത്ര കൃത ബുദ്ധയോ അന്യത്ര സിഹു. നിങ്ങൾ ഒരിടത്ത് നിങ്ങൾക്കുണ്ടായ ബുദ്ധി വേറെടുത്ത് വരുമ്പോൾ എങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നു? ആ ബോധത്തിന് അങ്ങനെ മാറ്റം വരും? ആ ബോധത്തിന് എന്തെങ്കിലും ന്യൂനത എങ്ങനെ വരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് നമുക്ക് ആരെ വേണമെങ്കിലും പഴിക്കാം, പഴിക്കാറുമുണ്ട്. എല്ലാവരും സ്വന്തം ഗുരുവിനെപ്പോലും പഴിക്കാറുണ്ട്. മനുഷ്യൻ്റെ സ്വഭാവമാണ്. പക്ഷെ ബോധത്തെ പഴിക്കാൻ പറ്റത്തില്ല ആർക്കും. അതിൻ്റെ മേലൊരു പഴിയും ചേരാൻ പറ്റില്ല. എന്തുകൊണ്ട്? അതാണ് ഈ ബാക്കി എല്ലായിടത്തും പഴി ചേരുന്നത് അല്ലേ? അതാണ് അതാണ് ബുദ്ധിയുള്ളവനെ ബുദ്ധിമാനാക്കുന്നത്, മെഡിയെ ബുദ്ധിമാനാക്കുന്നത്, എല്ലാം അത് തന്നെ. അത് ഭാഷകാരൻ ചോദിക്കുന്നു, തത്ര അന്യത്ര കൃതാ ബുദ്ധയോ അന്യത്ര കിമിതി നസ്യു. ഒരിടത്തുണ്ടായ ബുദ്ധി എങ്ങനെ വേറെടുത്തുണ്ടാകുന്നില്ല? ബ്രഹ്മജ്ഞാനം ഉണ്ടാകുകയും പുറത്തിറങ്ങുമ്പോൾ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഇങ്ങനെ എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടാത്തൊരു സംഗതിയാണ്. പലരും പിടിച്ചു നിർത്താൻ നോക്കിയിട്ട് നിൽക്കുന്നില്ല. വേറെ പലതും ഒരു പ്രയാസം കൂടാതെ നിൽക്കുന്നുണ്ട് അല്ലേ? പല സാധനങ്ങളുണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ, ഒരു പ്രയാസമില്ല അതവിടെ നിന്നോളും. മാത്രമല്ല വേണ്ടെന്ന് വെച്ചാൽ അവിടെ പോകുന്നുമില്ല. ബ്രഹ്മജ്ഞാനം വഴി എത്ര പിടിച്ചു നിർത്തിയാലും അതുമാത്രം നിൽക്കുന്നില്ല. പക്ഷുകാരൻ അതിശയരൂപത്തിൽ ചോദിക്കുകയാണ്, കിമിതി ആശ്ചര്യം. ആശ്ചര്യ ദ്യോതകമായ ശബ്ദമാണ്, അവ്യയമാണ്. ഇതെന്താ സംഭവം? ഒരിടത്തുണ്ടായ വിദ്യ വേറിടത്തെന്താ ഉണ്ടാകാത്തത്? എങ്ങനെ പോകുന്നു? ഏത് ഈ പറഞ്ഞ ഈ വാക്യത്തിൽ ആ കിമിതി ഒരു യുക്തിയല്ലാല്ലോ. എങ്ങനെ? ഈ വാക്യത്തിലെ കിമിതി എന്നുള്ള പ്രയോഗ ഒരു യുക്തിയല്ലല്ലോ. കിമിതി എന്ന് പറയുന്ന ഒരു ഇങ്ങനെയുള്ള ചോദ്യത്തിന്, ആശ്ചര്യപരമായ ചോദ്യത്തിന് ഒക്കെ ഉപയോഗിക്കുന്നു. വലിയ അതിശയമാണല്ലോ, അതിശയദ്യോതകമായ അവ്യം ചോദ്യമാണ്. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നില്ല? നിങ്ങളാരും എന്തുകൊണ്ട് ബ്രഹ്മജ്ഞാനികളാകുന്നില്ല എന്നാണ് ഭാഷകാരൻ ചോദിക്കുന്നത്. ഒരാശ്ചര്യമായിരിക്കുന്നല്ലോ എന്നാണ്. നമ്മളെ സംബന്ധിച്ച് ബ്രഹ്മജ്ഞാനി ആകുന്നതാണ് വലിയ ആശ്ചര്യം. അതെങ്ങനെ ആകും എന്നുള്ള ആശ്ചര്യമാണ്. ഭാഷകാരൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് ആകുന്നില്ല എന്നുള്ള ആശ്ചര്യമാണ്. അതാണ് രണ്ടു തമ്മിലെ വ്യത്യാസം. അത് ഭാഷകാരം കൂടെ ചർച്ചയുമ്പം പലതരത്തിലുള്ള വേദഭാഗങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ്. പക്ഷെ അത് എല്ലായിടത്തും അത് ഉപയോഗിക്കാം. ദേശ കാലങ്ങളിൽ വ്യക്തികളിലല്ല. എന്നുവെച്ചാൽ ഈ ബോധം ആർക്കും എവിടെയും എപ്പോഴും ഉണ്ടാകേണ്ടതാണ് എന്നാണ്. അങ്ങനെ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഇത് ഭാഷ്യകാരൻ ഇത് പറയുമ്പോൾ അതുകൂടെ ശ്രദ്ധിക്കണം. വേദ അധ്യയനം ചെയ്തവരടുത്താണ് ഇതൊക്കെ ചോദിക്കുന്നത്. അത് മറന്നുപോയി, അത് മറക്കരുത്. അപ്പോൾ ഇവരിങ്ങനെ കഷ്ടപ്പെട്ട് കിടന്ന് നീട്ടിയും കുറുകിയും ഒക്കെ നിലവിളിച്ചിട്ട് എന്താ നിങ്ങൾക്ക് ഈ ബോധം ഉണ്ടാകാത്തത് എന്നാ ചോദിക്കുന്നു? ഭയങ്കര ആശ്ചര്യമായിരിക്കുന്നുണ്ട്. ഇതാ ചോദിക്കുന്നത്. നമുക്കതിൻ്റെ പൂർണ്ണമായ സ്പിരിറ്റിൽ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഭാഷകാരൻ അങ്ങനെ ചോദിക്കുന്നു. തഥാച, ഇനി മറുവശം നേരത്തെ ചോദിച്ച ചോദ്യം എന്താണ്? ഈ നിഷേധത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ എന്നുള്ളത്. അത് ഈ അധികരണത്തിൽ തന്നെ ചർച്ച ചെയ്തു. ആനന്ദാദയ പ്രധാനസ്യ ഇത്യത്ര വ്യാഖ്യാതം. ഈ ആനന്ദാദയ എന്ന് പറഞ്ഞത് ഇങ്ങനെ പല ഭാഗവും പറയുന്നുണ്ട്. സത്യം, ജ്ഞാനം, അനന്തം, വിജ്ഞാനം, ആനന്ദം, ഇങ്ങനെ കുറേ ഭാഗങ്ങൾ വരുന്നുണ്ട്. ഇവിടെ എങ്ങും നിഷേധങ്ങളില്ല. അപ്പോൾ ഇതെല്ലാം ഒരു വിദ്യയെ സംബന്ധിച്ചാണോ പറഞ്ഞിരിക്കുന്നത്? ഒരു തത്വത്തെ സംബന്ധിച്ചാണോ പറഞ്ഞിരിക്കുന്നത്? അത് പലതാണ്. അവിടെയും ഭാഷ്യകാരൻ പറഞ്ഞു, എങ്ങനെയാണോ നിഷേധം ഒരു തത്വത്തെ ബോധിപ്പിക്കുന്നത്, അതുപോലെ വിധികളും ഒരു തത്വത്തെ തന്നെയാണ് ബോധിപ്പിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. തഥാച ആനന്ദാദയ പ്രധാന സത്യത്ര വ്യാഖ്യാതം. അതിനെക്കുറിച്ച് പറയും. തത്ര വിധിരൂപാണി വിശേഷണാനി ചിന്തിതാനി ഇഹ പ്രതിഷേധരൂപാണി ഇത് വിശേഷ. അവിടെ പ്രധാനമായൊരു കാര്യമുണ്ട്. നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, എന്തായാലും ആ വിഷയത്തെക്കുറിച്ച് ഗ്രഹിക്കേണ്ട ഒരു തലമുണ്ട്. ആ തലത്തിലേക്ക് നമ്മൾ ഉയരുന്നാലേ പറ്റൂ. എന്നുവെച്ചാൽ മാനസികമായി നമ്മൾ ഉയർന്നാലേ അത് ഗ്രഹിക്കാൻ പറ്റൂ. ഓരോ വിഷയങ്ങളും ഓരോ തലത്തിൽ നിന്നുകൊണ്ടാണ് ഗ്രഹിക്കുന്നത്. അവിടേക്ക് നമുക്ക് ഉയരാം. അത് എല്ലാം ഇപ്പോൾ കണക്ക് മനസ്സിലാകുന്ന ഒരാളിന് സയൻസ് മനസ്സിലാകത്തില്ല, സയൻസ് മനസ്സിലാക്കുന്ന ആളിന് എക്കണോമിക്സ് മനസ്സിലാകത്തില്ല, അയാൾക്ക് സാഹിത്യം മനസ്സിലാകത്തില്ല. അതാത് നിലയിലേക്ക് ഉയരാനുള്ള ശേഷി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഓരോന്നിനെയും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അതിന് നമ്മൾ പറഞ്ഞു വാസനയെന്നോ ജീനെന്നോ എന്നൊക്കെ പറയും. എല്ലാ തരത്തിലേക്കും നമുക്ക് ഉയരാൻ കഴിയണം. എന്നാ എല്ലാത്തിനും ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ ചില ചോദിക്കും, അപ്പോൾ ഇനി ഞങ്ങളിതെല്ലാം പഠിക്കണമെന്നാണോ പറയുന്നത്? ഞാൻ ഒരിക്കലും പറയത്തില്ല, സ്വപ്നത്തിൽ പോലും പറയത്തില്ല. കാരണം എനിക്കൊരു എന്നൊക്കെ ഒന്നുപോലും പഠിക്കാൻ കഴിയത്തില്ല. ഇവരാണ് എല്ലാം പഠിക്കുന്നത്. അതല്ല ഉദ്ദേശിക്കുന്നത്. അതിന് കഴിയുമെങ്കിൽ ഒന്നിൻ്റെങ്കിലും നിലവാരത്തിലേക്ക് മനസ്സിനെ ഉയർത്തുക എന്നുള്ളതാണ്. അത് പരിശ്രമിക്കുക, അത് അധ്വാനമുടെ ആവശ്യമാണ്. അങ്ങനെ മനസ്സൊന്ന് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ശാസ്ത്രങ്ങളൊക്കെ നമ്മുടെ വിരൽ തുമ്പിലാണ്. എങ്ങനെ? അതെ, മനസ്സുയർന്നാ മതി. അതിനെ എലിവേറ്റ് ചെയ്യുക, എല്ലാം വരും. പ്രതിഭാതി സർവം എന്നാണ് പറയുന്നത്. ഒരു ശാസ്ത്രവും നമ്മുടെ മുമ്പില് പിൻവാങ്ങത്തില്ല. അതുകൊണ്ടല്ലേ ഭാഷകാരനെ പോലെയുള്ളവരെ കുറിച്ച് പറയുന്നത് എന്താണോ സർവശാസ്ത്രവിദ് എന്ന് പറയുന്ന പോലെ അവരെ കുറിച്ച് പറയുന്നത് കൊണ്ടാണ്. അവിടെ നമുക്ക് അധ്വാനം ആവശ്യമാണ്. നമ്മളത് ശ്രമിച്ചാൽ അത് എന്താണ്, അവിടെയാണ് പറയുന്നത് ഈ പുതിയ തേങ്ങയിൽ പട്ടിക്കുട്ടി കടിക്കുന്നത് പോലെ കിടന്ന് കടിക്കുകയും മാന്ദ്യം ചെയ്യുകയല്ല, അതുകൊണ്ട് കാര്യം നമ്മുടെ മനസ്സിനെ നിലയിലേക്ക് ഉയർത്തുമ്പോൾ നമ്മൾ ശാസ്ത്രത്തെ കണ്ടെത്തുകയല്ലേ എന്ന് ശാസ്ത്രം നമുക്ക് വെളിപ്പെടുകയായി. ഏത് വിദ്യ അത് അവനവന്റെ ബുദ്ധിയുടെ നിലവാരം ഉയരുക എന്നുള്ളതാണ്. അതാണ് അറിവിന്റെ തലം എന്ന് പറയുന്നത് ഒന്ന് വികസിക്കുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാം നമുക്ക് വ്യക്തമാകും. വേണമെങ്കിൽ ഏത് ശാസ്ത്രവും ഏത് വിഷയവും ഏത് വേണമെങ്കിലും വ്യക്തമാകും. അപ്പൊ അതില്ലെങ്കിൽ, അങ്ങനെ ഒരു പരിശ്രമം ഭാഗത്തു നിന്നില്ലെങ്കിൽ പിന്നെ അവരോട് നമ്മൾ പറയും, നിങ്ങൾ അത്തരം പരിശ്രമങ്ങളൊന്നും ചെയ്യണ്ട, അതിന് തയ്യാറല്ലെങ്കിൽ. പിന്നെ നമ്മൾ അവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അതിന് അതിന് ഉദാഹരണമാണ് ഇത്തരം നമ്മുടെ ഈ ആചാര്യന്മാരെല്ലാം അങ്ങനെയാണ്. അതെ, ഒരാൾ പറയുന്നു എന്റെ ബോധത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി അവർ നിരന്തരം പരിശ്രമിക്കുന്നു. അപ്പോൾ അവർക്കെല്ലാം വെളിപ്പെടുന്നു. അന്നവരുടെ മുമ്പിലുണ്ടായിരുന്നെല്ലാം അവർക്ക് വെളിപ്പെട്ടു. അത് അവരാഗ്രഹിക്കുന്ന രീതിയിൽ, അവർക്ക് വേണ്ട രീതിയിൽ. നമ്മളെ സംബന്ധിച്ചൊന്നും അങ്ങനെ ഒരു പരിശ്രമമില്ല, അതുകൊണ്ട് നമുക്കൊന്നും വെളിപ്പെടുന്നില്ല, ഇത്രയേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അലസമായ ജീവിതത്തിന്റെ ഒരു ചെറിയ ഒരു അലങ്കാരമാണ് നമുക്ക് ശാസ്ത്രം എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ അലസമായ ജീവിതത്തിന് നമുക്ക് ചെറിയ അലങ്കാരങ്ങളൊക്കെ വേണം, ചില ഭൂഷണങ്ങളെല്ലാം. അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ശാസ്ത്രങ്ങൾ നമ്മൾ കൂട്ടുപിടിക്കുന്നു എന്നേ ഉള്ളൂ. എന്നുവെച്ചാൽ അവിടെ നമ്മൾ പരിശ്രമം കുറവാണ്. അങ്ങനെയല്ല ഇതിനെ സമീപിക്കേണ്ടത്. പക്ഷേ അതിനുള്ള ശേഷി എന്ന് പറയുന്ന എല്ലാവരുടെ ഉള്ളിലുമുണ്ട്. അത് ശേഷിയില്ലാത്തവരല്ല. ശേഷി എന്ന് പറയുന്നത് അത് ജീവന്റെ ഒരു ഭാഗമായിട്ടിരിക്കുക. എല്ലാ ജീവനിലും അതുണ്ട്, പക്ഷെ നമ്മളത് ഉപയോഗപ്പെടുത്തുന്നില്ല. അവിടെ തയ്യാറ, നമ്മൾ ഉപയോഗപ്പെടുത്താൻ തയ്യാറല്ല. നമ്മൾ അലസതയിൽ ആനന്ദം കണ്ടെത്തുന്നത് അലസതയിൽ ചാരിതാർത്ഥ്യത്തെ കണ്ടെത്തുന്നവരാണ്. നമ്മളും കൃതകൃത്യന്മാരാണ്, ഒരു സംശയമില്ല. പക്ഷെ എവിടെയാണ് അലസതയിൽ കൃതകൃത്യരാണ്? അവിടെ തയ്യാറാണ്. അപ്പൊ അതിന് നമുക്ക് യുക്തിയുണ്ട്. എന്താണ് യുക്തി? അടുത്തിരിക്കുന്നു നോക്കും, അവൻ അലസനായിരിക്കുന്നു. പിന്നെ ഞാനെന്തിന് അലസൻ അല്ലാതിരിക്കണം? ഞാൻ മാത്രം എന്തിനാ അലസനല്ലാതിരിക്കുന്നു? അപ്പോ എന്നാ പിന്നെ ഞാനും അങ്ങനെ തന്നെ ആവാം. അവൻ അലസനായിരിക്കുമ്പോൾ ഞാനെന്തിനാ അലസനല്ലാതിരിക്കും? ഞാനെന്തിനാ പ്രയത്നിക്കുന്നത്? ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നമ്മളൊരു വലിയ കൂട്ടമായി, വലിയൊരാൾക്കൂട്ടം, അലസന്മാരുടെ കൂട്ടം. പിന്നെ ഈ സാറിന് പറയുന്ന പോലെ എന്താണ് അവിടെ ഒരു പൊതു മനഃശാസ്ത്രം രൂപപ്പെടും. അത് മനുഷ്യ മനഃശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ അതിനനുസരിച്ച് എല്ലാവരും പരസ്പരം തലോടിയും താലോലിച്ചും ആശ്വസിപ്പിച്ചും സമാശ്വസിപ്പിച്ചും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പോകത്തുള്ളൂ. അപ്പൊ അതല്ല, അവിടെ നമ്മളെ പ്രചോദിപ്പിക്കാനായിട്ടൊന്നുമില്ല. അതാണ് പറയുന്നത് ഒഴുക്കനുസരിച്ച് നീന്തുക എന്ന് പറയുന്നു. ഒഴുക്കിലിങ്ങനെ പൊയ്ക്കൊണ്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പൊ അതല്ല ഇവിടെ വേണ്ട, അതല്ല ഈ ഒരു വിഷയത്തിൽ. ഞാൻ എന്തായി പറഞ്ഞെന്നുള്ളത് നിനക്ക് ആത്മാർത്ഥമായിട്ട് നിന മനസ്സിലാക്കണമെന്നുള്ള ഒരു 10-15 തവണയെങ്കിലും വീണ്ടും വീണ്ടും കേട്ടു നോക്കണം എന്താ പറഞ്ഞു. അതിന് സമ്മതിക്കില്ലല്ലോ, നമ്മളെ ഇരിക്കുന്ന അലസതയല്ലേ. 10-15 തവണ ഒരു തവണ കൂടെ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ തയ്യാറാകത്തില്ല. ഭക്ഷ്യകാരനോട് പറഞ്ഞിരിക്കുന്നു, ഇതിന്റെ മറുവശം, നിഷേധത്തിന്റെ മറുവശം വിധി. അത് ഞാൻ വ്യാഖ്യാനിച്ചാണ്. വിധി എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വിധി വിധി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് മീമാംസകരുടെ വിധിയാണ്. അതല്ല ഇവിടെ, ഇവിടെ വിധി എന്ന് പറയുന്നത് വിധിമുഖേനയുള്ള വിധി എന്ന് പറയുന്നതാണ്. ഓ, ഭാഷകാരൻ വിധി എന്നുള്ള ശബ്ദമേ പ്രയോഗിക്കത്തുള്ളൂ. ഭാഷയിൽ നിന്ന് വേറൊരു പദം കടം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭാവാത്മകമായതെന്ന് പറയാം, അഭാവത്തിന്റെ വിപരി. രണ്ടും പരസ്പര വിരുദ്ധങ്ങൾ. അതിനെ ഭാവാത്മകമായും ഇതിനെ ചിന്തിക്കാം, അതേ പ്രാധാന്യം തന്നെയാണ് നിഷേധാത്മകമായും ചിന്തിക്കുന്നിടത്ത്. ഇതാണ് ഈ അധികരണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിശേഷപ്പെട്ട കാര്യം. ശാന്തി ശാന്തി ശാന്തി ഓം ശ്രീ ഗുരുഭ്യോ നമഃ ഹരി ഓം.